തല ചുറ്റണ ചുറ്റണ പോൽ പണി ചുറ്റുമൊരുങ്ങുമ്പോൾ നിലത്തെത്തിയ പമ്പരമായി തിരിയുന്നൊരു തൊന്നരവേ കിളിക്കൊഞ്ചല വഞ്ചനയായി അത് തങ്ങുവതെങ്ങനെയാ ആ സങ്കട സംഭവത്താൽ ഇളം ചങ്കൊരു ചെങ്കനലാ ഒലിയും വാണിയിടും കാട്ടിൽ ഏകനായി ഞാൻ ായി അത് തങ്ങുവതെങ്ങനെയാ ആ സങ്കട സംഭവത്താൽ ഇളം ചങ്കൊരു ചെങ്കനല മംഗലമെന്നത് ശങ്കകളെ തന്ന സംഗതിയ കൊല്ല കൊക്കു പുലുത്തിയ വമ്പനും വീഴണ വൻകുഴിയ താമര പോലൊരു പെൺകഴുത്തിൽ കെട്ടുമുറു കഥ പെട്ടുവലഞ്ഞതിയാണൊരു തൻ ഒരു പുത്തൻ നല്ല മറ അത് തങ്ങുവതെങ്ങനെയാ ആ സങ്കട സംഭവത്താൽ ഇളം ചങ്കുരു ചെങ്കനല ഭാഷകളും ചില ഭാഷകളും പേരും പോരുകളായി പിന്നെ ജീവിതം എന്നതും നാശമടഞ്ഞൊരു നാടകമാ ജാതിയും ജാതക ചർച്ചകൾ അങ്ങനെ ഒത്തിടവേ തമ്മിലറിയാതെ ചിക്കനും പെണ്ണിനും ഇല്ല ഗതി ഒരു പുത്തൻ നല്ല മറ അത് ഒത്തോരല്ല മറ അതിനുള്ളിൽ മൊത്തം വയ്യാ വേലിയ കല്യാണത്തിൻ കൂടെ ആ സമ്മാനം പോൽ തോന്നും സന്തോഷത്തിൽ വാങ്ങും ചുറ്റണ ചുറ്റണ പോൽ പണി ചുറ്റും ഒരുങ്ങുമ്പോൾ നിലത്തെത്തിയ പമ്പരമായി തിരിയുന്നൊരു തൊന്നരവേ കിളിക്കൊഞ്ചല വഞ്ചനയായി അത് തങ്ങുവതെങ്ങനെയാ ആ സങ്കട സംഭവത്താൽ ഇളം ചങ്കൊരു ചെങ്കനല ായി അത് തങ്ങുവതെങ്ങനെയാ ആ സങ്കട സംഭവത്താൽ ഇളം ചങ്കൊരു ചെങ്കനല തല ചുറ്റണം കഴിഞ്ഞോ.